ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 9. കാര്യം ഇത്യേവ യത് കർമ്മ യദം ക്രിയതേ അർജുനാ സംഗം തെക്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മദ. സാത്വികത്യാഗ ഇത്യാഹ കാര്യമിതി കാര്യം കർത്തവ്യമിത്യേവ യത് കർമ്മ നിയതം നിത്യം ക്രിയതേ നിർവർത്തതേ ഹേ അർജുന സംഗം തെക്വാ ഫലം ചെയ്യുക എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതും നിത്യാനാം കർമ്മണാം ഫലവത്വി ഭഗവത്വചനം പ്രമാണം അവോചാമ. അഥവാ യദ്യപി ഫലം ന ശ്രൂയതേ നിത്യസ്യ കർമ്മണഃ തഥാപി നിത്യം കർമ്മകൃതം ആത്മസംസ്കാരം പ്രതിവായ പരിഹാരം വാ ഫലം കരോത്യ ആത്മനൈതി കല്പേത്യവാജ്ഞ തത്ര താമപി കൽപ്പന നിവാരയതി ഫലം തെക്വാ ഇത്യനേന അത സാധുക്തം സംഗം തെക്വാ ഫലം ച സത്യാഗോ നിത്യകർമ്മസു സംഗഫലപരിത്യാഗ സാത്വിക സത്വനിർവൃത്തോ മത്തോ അഭിപ്രേത. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അജ്ഞൻ അധികാരിയായിട്ടുള്ളവനാണ് കുറിച്ചാണ് ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ പറയുന്നത് അജ്ഞൻ അധികാരിയായിട്ടുള്ളവന്റെ കർമ്മയോഗത്തെ കുറിച്ചാണ്. കർമ്മയോഗി എങ്ങനെ ചെയ്യണം, കാര്യം കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് തന്നെ നിയത കർമ്മങ്ങൾ നിയത കർമ്മങ്ങൾക്ക് തന്നെ ഇവിടെ ഗീതാശ്ലോകങ്ങളിൽ നിത്യകർമ്മമൊന്നല്ല, നിയതകർമ്മമെന്നാണ്. പക്ഷെ ഇത് പ്രാചീന വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിക്കുന്നത് നിത്യം കർമ്മം എന്നാണ്. നിത്യം കർമ്മം എന്ന് പറയുമ്പോൾ അത് ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം നിശ്ചയിച്ച കർമ്മമെന്ന് വരും. സാധാരണ നിത്യകർമ്മത്തിന് നിയതം കർമ്മമെന്നല്ല, നിത്യകർമ്മമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നിയതകർമ്മം എന്നുള്ളത് അതിൻ്റെ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ടത്, ചെയ്യാൻ കടപ്പെട്ടത്, അവശ്യം അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥം വരും. അങ്ങനെ വരുമ്പോൾ വേദത്തിൽ പറയുന്ന നിത്യകർമ്മം അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഗുരുവൻ ചെയ്യാൻ കടപ്പെട്ട കർമ്മങ്ങൾ അങ്ങനെ അർത്ഥം പറയും. അത് സംഗം തെക്കുക ഫലം ചെയ്യുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ കർമ്മത്യാഗത്തെ പറയുന്നില്ല. കർമ്മം അനുഷ്ഠിക്കുക എന്നാൽ അതിന്റെ സംഘത്തെയും ഫലത്തെയും ത്യജിക്കുക. സംഘത്യാഗം എന്ന് പറയുമ്പോൾ കർത്തൃത്വ ബോധവും മറ്റും ത്യജിക്കുക, ഫലത്തിലുള്ള കാംക്ഷ ഫലാഭിസന്ധി എന്ന് പറയും, അത് ത്യജിക്കുന്നു ഫലത്യാഗമായി. ഏതും നിത്യാനാം കർമ്മണാം ഫലവത്വേ ഭഗവത് വചനം പ്രമാണം അവോചാമോ. ഈ നിത്യ കർമ്മങ്ങൾക്ക് ഫലമുണ്ട് എന്നുള്ളതിന് ഭഗവാന്റെ ഈ വാക്യങ്ങൾ പ്രമാണമാണ്. നീതം കർമ്മ എന്നുള്ളതിന് നിത്യം കർമ്മ എന്നെടുക്കുകയാണെങ്കിൽ, അല്ല നീതം കർമ്മ എന്ന് പറയുന്നതിന് നിത്യം കർമ്മ എന്നെടുത്തില്ലെങ്കിൽ അത് ഏത് കർമ്മങ്ങളും യോജിപ്പിക്കാം. ഒരാൾ ചെയ്യാൻ കടപ്പെട്ട കർമ്മങ്ങളെന്ന് മാത്രം എടുത്താൽ മതി. വൈദിക പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അഥവാ ദേവി ഫലം നശ്രീതേ നിത്യസി കർമ്മണ, നിത്യകർമ്മങ്ങൾക്ക് ഫലം വേദങ്ങളിൽ പറയുന്നില്ല എങ്കിലും അതൊക്കെ നിത്യം കർമ്മകൃതം ആത്മസംസ്കാരം പ്രത്യേകമായ പരിഹാരം ആ ഫലം കരുത്തി ആത്മനീതി കൽപ്പയത്തിയോ അജ്ഞന. നിത്യകർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മം ആത്മസംസ്കാരത്തെ ചെയ്യണം, തൻ്റെ സംസ്കാരത്തെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വിഘ്നങ്ങളെ അല്ലെങ്കിൽ പാപങ്ങളെ നശിപ്പിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യാൻ പാടില്ല. അജ്ഞന്മാരങ്ങനെ ആഗ്രഹിക്കും, അത് പാടില്ല. അത്ര താമപി കൽപ്പന നിവാരേതി, അങ്ങനെയുള്ള കൽപ്പനയും പാടില്ല. ഫലം തെക്വായി തേനേൻ, അതിനാണ് ഫലം തെക്വ എന്ന് പറഞ്ഞത്. അത് സാധുക്തം സംഘം തെക്വ ഫലം ചൈതി. അതിൻ്റെ പറഞ്ഞു, സംഘത്തെയും ധരിക്കണം ഫലത്തെയും ധരിക്കണം. സത്യാഗ ഈ ത്യാഗം അതൊന്നുകൂടി വിശദീകരിക്കുന്നു. നിത്യകർമ്മസു സംഘഫല പരിത്യാഗ നിയതം എന്നുള്ളതിന് നിത്യകർമ്മം എന്നുള്ള അർത്ഥം കൊടുത്തിട്ട് പറയുകയാണ്. ആ നിത്യകർമ്മങ്ങളിലുള്ള സംഘഫല പരിത്യാഗം, പക്ഷെ ആ നിയതം എന്നുള്ള അതിന് നിത്യകർമ്മം എന്നർത്ഥം കൊടുക്കണമെന്നില്ല. നിശ്ചയിക്കപ്പെട്ട കർമ്മം, ഒഴിവാക്കാൻ വയ്യാത്ത കർമ്മം എന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് കർമ്മങ്ങളിലും യോജിപ്പിക്കും. നിത്യകർമ്മം എന്ന് പറയുന്നത് സാങ്കേതികമായ ഒരു ശബ്ദമാണ്, മീമാംസ ശാസ്ത്രത്തിലെ പാരിഭാഷികമായ ഒരു ശബ്ദമാണ്. സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥത്തിലെ ഉപയോഗിക്കാം. നിയതം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക ശബ്ദമാണല്ല, ഏത് കർമ്മങ്ങൾക്കും അത് ഉപയോഗിക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ വ്യാഖ്യാനിച്ചത് ശരിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് നിത്യകർമ്മങ്ങൾക്കേ പ്രസക്തിയുള്ളൂ. വേദവിഹിതമായി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അല്ലാതെയുള്ള കർമ്മങ്ങൾ അല്ല ലൗകിക കർമ്മങ്ങൾ എന്നാണ് പറയുന്നത്, നിത്യകർമ്മം എന്ന് പറയത്തില്ല. നമ്മൾ സാധാരണ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ തന്നെ വേദവിധിക്ക് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിത്യകർമ്മമാകും. അതേ കർമ്മങ്ങൾ തന്നെ വേദവിധിയെ മാനിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് ലൗകിക കർമ്മമാകും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിത്യകർമ്മം എന്ന് പറയുന്ന ഒരു കർമ്മമില്ല, ലൗകിക കർമ്മങ്ങളേ ഉള്ളൂ. അങ്ങനെ വന്നു ചേരുന്ന കർമ്മങ്ങൾ അതിന്റെ സംഘഫലത്യാഗം, അതാണ് സാത്വികം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരന്റെ ഇതനുസരിച്ച് ഇത് അജ്ഞന്മാരുടെ കർമ്മയോഗത്തെ കുറിച്ച് പറയുകയാണ്. നനു കർമ്മപരിത്യാഗ ത്രിവിധ സന്യാസൈതിജ പ്രകൃത തത്ര താമസോ രാജസ്യാഗ കഥമിഹ സംഘഫലത്യാഗ തൃതീയത്വേന ഉച്ചേതി. അതായത് ഇത് സന്യാസമാണ് ഈ പറയുന്നതെന്നുള്ളത് ഭാഷ്യകാരൻ അംഗീകരിക്കാൻ ഒക്കത്തില്ല തന്റെ സിദ്ധാന്തമനുസരിച്ച്. അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്, ഇതല്ല സന്യാസം. സന്യാസം എന്ന് പറയുന്നത് ഒരിക്കലും സംഘത്യാഗവും ഫലത്യാഗവും അല്ല, അത് കർമ്മത്യാഗമാണ്. അത് സമർത്ഥിക്കണം. കാരണം അദ്വൈത സമ്പ്രദായം അനുസരിച്ച് സന്യാസം എന്ന് പറയുന്നത് കർമ്മത്യാഗമാണ്, കർമ്മയോഗമല്ല. ഒന്ന്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുക. ഏതും അനുഷ്ഠിക്കുക, നിത്യ നൈമിത്തിക കാമ്യ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുക. അതൊരു അത് വൈദികന്മാരുടെ പക്ഷം. അതിൽ പിന്നെ അവർ പ്രത്യേകം പറയും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപഫലമാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ പറയും. എന്നാലും വൈദികന്മാർ കാമ്യ നിത്യ നൈമിത്യ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു, അതിന്റെ ഫലവും അനുഭവിക്കുന്നു. അദ്വൈത സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് അത് വേണ്ട, കാമ്യ നിഷിദ്ധങ്ങൾ ഒഴിവാക്കുക, ഒഴിവാക്കിയിട്ട് നിത്യ നൈമിത്യ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. അവിടെയാണ് ഈ കർമ്മയോഗത്തിന്റെ പ്രാധാന്യം വരുന്നത്. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടാകുമ്പോൾ വിവിധിഷ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും. അത് വരുമ്പോൾ നിത്യ നൈമിത്തിക കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക, അതാണ് സന്യാസം. അതാണ് അദ്വൈത സമ്പ്രദായം അനുസരിച്ചുള്ള വിവിധിഷാ സന്യാസം എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, മുമുക്ഷു തന്നെ നിത്യ നൈമിത്തിക കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് വിധിവത് സന്യാസത്തെ സ്വീകരിക്കുന്നു. അതാണ് ഈ സന്യാസ സമ്പ്രദായം. ശങ്കര പരമ്പരയിലും മറ്റും പെടുന്ന അദ്വൈത സമ്പ്രദായം, ആ സന്യാസ സമ്പ്രദായം അതാണ്. അവിടെ വിധിപ്രകാരം സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് എന്താണോ, ആ കർമ്മത്തെ ത്യജിക്കുന്നു. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി, നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന യജ്ഞോപവീതം, ശിഖ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതെല്ലാം ബാഹ്യമായ കർമ്മം ചെയ്യാൻ ആവശ്യമാണ്, അതെല്ലാം ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ച് സന്യാസത്തെ സ്വീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് തലമുണ്ടനം ചെയ്ത് വസ്ത്രമൊക്കെ മാറുന്നത്. അത് സന്യാസ സ്വീകരണം എന്ന് പറയുന്നത് സാമ്പ്രദായികമായ സന്യാസം. ഇവിടെ ഒരു സന്യാസ സ്വീകരണമുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നിത്യനൈമിത്തിക കർമ്മങ്ങളുടെ ത്യാഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ അത് തന്നെ ആകണം എന്നാണ്. അങ്ങനെ വിവിധ സന്യാസം സ്വീകരിക്കുന്നവന് ഭിക്ഷാടനം മാത്രമേ പിന്നെ കർമ്മമായിട്ടുള്ളൂ, മറ്റ് കർമ്മങ്ങളൊന്നുമില്ല. ലോകോപകാരപ്രദമായ പ്രവർത്തനങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. ആ സന്യാസത്തിലൂടെ എന്താണ് ജ്ഞാനനിഷ്ഠ, മോക്ഷം, അതാണ് അദ്വൈത സമ്പ്രദായത്തിൽ പറയുന്നത്. ആ അതിൽ തന്നെ ചില ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി ഒരു വ്യത്യാസം വരുന്നതാണ്. നിത്യനൈമിത്തിക കർമ്മങ്ങളോടൊപ്പം കാമ്യകർമ്മങ്ങളും അനുഷ്ഠിക്കാമോ? അപ്പോൾ അത് അനുഷ്ഠിക്കാമെന്നൊരു പക്ഷം, അനുഷ്ഠിക്കേണ്ടാന്നൊരു പക്ഷം. എന്നാൽ സന്യാസം എന്ന് പറയുന്നിടത്ത് എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെ. കർമ്മത്തെ സംബന്ധിച്ചുള്ള വ്യത്യാസം, കാമ്യകർമ്മങ്ങളും ഫലേച്ഛ കൂടാതെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതും ചിത്തശുദ്ധിക്ക് ഉപകരിക്കും എന്ന് പറയുന്ന ഒരു പക്ഷം കൂടിയുണ്ട്. സന്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ അദ്വൈതാചാര്യന്മാർക്കല്ല അവരെ പക്ഷം തന്നെ എന്താണോ, കർമ്മങ്ങളെ ത്യജിക്കുക, ഭിക്ഷാചര്യം സ്വീകരിക്കുക. വസുവിന് സരസ്വതിയുടെയും ആ അഭിപ്രായത്തിന് വ്യത്യാസമില്ല. സന്യാസം ഇത് തന്നെ. ഒരു അദ്വൈതാചാര്യന്മാർക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. വസുവിന് സരസ്വതിയും പറയുന്നുണ്ട് എന്താണ്, ആ കർമ്മത്തെ ത്യജിക്കുക, നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കൂടി ഉപേക്ഷിക്കുക. അത് കൂടുതൽ വ്യക്തമാക്കി പറയുന്നതാണ് മനസ്സോ അനുസരിച്ചത്, മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച്. അതാണ് സന്യാസം. സന്യാസത്തിൽ പിന്നെ ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശരീരം നിലനിർത്തുന്നതിനുള്ള ഭിക്ഷാടനം, പിന്നെ ആത്മനിഷ്ഠ, ശ്രവണ മനനാദി സാധനകളിൽ ഇരിക്കുക, അതാണ് സന്യാസം. അതിനു മുമ്പുള്ള കർമ്മയോഗത്തിന് ഒരിക്കലും അവർ ത്യാഗമെന്നോ സന്യാസമെന്നോ പറയത്തില്ല. സന്യാസമല്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ വരുന്ന ഒരു പ്രശ്നം, ഗീതയിലും മറ്റും പറയുന്ന പല കാര്യങ്ങളും അവിടെ ഒരു വിഷയമായിട്ട് വരും. ഒന്നാമത് ഗീതയിൽ പറയുന്നു ജനകന്റെ കാര്യം, ജനകൻ കർമ്മത്തെ ത്യജിച്ചില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന രീതിയിൽ നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ത്യജിച്ചിട്ട് അങ്ങനെ സന്യാസം സ്വീകരിച്ചില്ല. ആചാര്യസ്വാമികളുടെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് സർവകർമ്മ സന്യാസ പൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മാത്രമേ മോക്ഷം കൈവരൂ എന്നാണ്. എന്ന് പറയുമ്പോൾ കർമ്മത്യാഗം തന്നെ വേണം, കർമ്മസന്യാസം കൂടിയേ തീരൂ, അല്ലാതെ ഈ പറയുന്ന തരത്തിൽ സംഘവും ഫലവും ത്യജിച്ചാൽ പോരാ. ആചാര്യസ്വാമികളുടെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ്. എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥധർമ്മത്തെ ത്യജിച്ചേ പറ്റൂ, അല്ലാതെ അവിടെ കർമ്മത്യാഗം കൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ഗൃഹസ്ഥധർമ്മത്യാഗമാണ്. സന്യാസം കൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നതും ഗൃഹസ്ഥധർമ്മത്യാഗമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ കർമ്മത്യാഗത്തെ ഇത്രയും ശക്തമായി ഉറപ്പിക്കുന്നത്. ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസത്തിന് വേണ്ടിയിട്ടല്ല, അതല്ല മുഖ്യമായി ഇവിടെ പറയുന്നു. ഈ ഭാഷയത്തിൽ ചർച്ചകളിലെല്ലാം വരുമ്പോൾ പ്രാധാന്യം വരുന്നത് ഗൃഹസ്ഥധർമ്മത്തിൽ നിന്നുള്ള ത്യാഗത്തിനാണ്. ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള കർമ്മങ്ങളുടെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് കർമ്മങ്ങളുടെ പ്രസക്തി വരുന്നത് ഗൃഹസ്ഥധർമ്മത്തിലാണ്, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുക. അവിടെയാണ് കാമ്യകർമ്മങ്ങളുടെയും മറ്റും പ്രാധാന്യം വരുന്നത്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് തന്നെ തീരണം. ഉപേക്ഷിക്കുമ്പോൾ അവിടെ സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്ന വിധിയും മറ്റും പറയുന്ന വിധി അനുസരിച്ച് സന്യാസം സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോൾ വരുന്ന ഒരു പ്രശ്നം ഈ ഗീതയിലും മറ്റും പറയുന്ന ആശയങ്ങളോട് അങ്ങോട്ട് പൂർണ്ണമായി അത് പൊരുത്തപ്പെടുത്താൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ശരിയായിട്ടൊരു സമാധാനം അവിടെ ഇല്ല. അത് അക്ഷരം പ്രതി അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കാരണം ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു, നമേ പാർത്ഥാസ്തി കർത്തവ്യേഷു ലോകേഷു കിഞ്ചന. എനിക്ക് ഈ ലോകത്തിൽ യാതൊരു കർത്തവ്യമില്ല, എന്നാലും പറയുന്നത് എന്താണോ, വർത്തേ ഏവച കർമ്മണി, ഞാൻ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കർത്തവ്യമില്ലെങ്കിലും ഞാൻ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതാണ് അർജുനനോട് മാതൃകയായി സ്വീകരിക്കാൻ പറയുന്നത്. ആ സമ്പ്രദായത്തിലെ കാഴ്ചപ്പാടും ഗീതയിലെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എനിക്ക് കർത്തവ്യമില്ലെങ്കിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കർമ്മത്തെ ത്യജിക്കുന്നില്ലെന്നാണ്. കർത്തവ്യമില്ലെങ്കിലും കർമ്മത്തെ അനുഷ്ഠിക്കാം. അതുകൊണ്ട് തസ്യ കാര്യം ന വിദ്യതേ എന്ന് പറഞ്ഞാൽ അവന് കർത്തവ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർമ്മത്തെ ത്യജിക്കണമെന്നല്ല എന്നാണ്. ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സ്വാത്മരതിരേവസ്യ ആത്മതൃപ്തസ്ഥ മാനവ ആത്മന്യവച്ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അവന് കാര്യമില്ല എന്ന് വെച്ചാൽ കർത്തവ്യമില്ല. കർത്തവ്യമില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. അവിടെ കർമ്മം ആകാം കർത്തവ്യമില്ലെങ്കിലും. എന്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എനിക്ക് കർത്തവ്യമൊന്നുമില്ല, കാര്യമൊന്നും കർത്തവ്യമെന്ന് വെച്ചാൽ പരിയ ശബ്ദങ്ങളാണ്. എനിക്ക് കർത്തവ്യമൊന്നുമില്ലെങ്കിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് പിന്നെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കർത്തവ്യമില്ലാത്തുള്ള പ്രവൃത്തി അതിന് പല ഭാഗങ്ങളിലും പറഞ്ഞു. എന്താണോ ഗുണാഗുണേഷു വർത്തന്തേ, ഗുണങ്ങൾ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രവൃത്തി ഉണ്ട്. അവിടെ പ്രവൃത്തി അംഗീകരിച്ചുകൊണ്ട് തന്നെ ത്യാഗത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സന്യാസത്തെക്കുറിച്ച് പറയുന്നു. ഇതാണ് ഗീതയിലെ മുഖ്യമായ പക്ഷം. ബാഹ്യമായ കർമ്മ സന്യാസമല്ല, ഈ പറയുന്ന തരത്തിലുള്ള കർമ്മസന്യാസമാണ്. അപ്പൊ അവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ലെങ്കിലും, എനിക്ക് കർമ്മം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെങ്കിലും ഞാൻ കർമ്മം ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് തനിക്ക് പ്രയോജനമില്ലെങ്കിലും ഒരാൾക്ക് കർമ്മം ചെയ്യാം. കർമ്മത്തെ സംബന്ധിച്ച് അതിനെയാണ് മാതൃകയായിട്ട് നിർദ്ദേശിക്കുന്നത്. സംഘവും ഫലവും തിരിച്ചിട്ട് തനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ലെങ്കിലും, കാരണം ഭഗവാൻ അത് പറയുന്നു, എനിക്ക് പ്രയോജനമില്ലെങ്കിലും ഞാൻ ചെയ്യുന്നു, അങ്ങനെ കർമ്മം ചെയ്യുക, അതാണ് സന്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസത്തെ ഇങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗീതയിൽ ഇങ്ങനെ പറയുമ്പോൾ ജനകന്റെയും മറ്റും ഉദാഹരണം എടുക്കുകയും പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് സന്യാസം എന്ന് പറയുന്നത് സംഘത്യാഗമാണ്, ഫലത്യാഗമാണ്, അല്ല കർമ്മത്യാഗമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഈ അദ്വൈത സമ്പ്രദായത്തിൽ പറയുന്ന സന്യാസത്തിന് പിന്നെ എവിടെയാ നിലനിൽക്കും, എന്നിവിടെയാ പ്രസക്തി? അത് ചില ആചാര്യന്മാരിവിടെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഗീതയുടെ ചില വ്യാഖ്യാനങ്ങളിൽ, പ്രാചീന വ്യാഖ്യാനങ്ങളിൽ തന്നെ ചിലരതുകൊണ്ട് ഈ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്നത് തന്നെ സന്യാസം എന്ന് അംഗീകരിക്കുന്നതുകൊണ്ട് അദ്വൈതികളിൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ സന്യാസം, സംഘത്തെയും ത്യജിച്ച് ഫലത്തെയും ത്യജിക്കുന്നത്, ഇത് തന്നെയാണ് സന്യാസം. വെങ്കടഗിരി എന്ന് പറയുന്നൊരു ആചാര്യൻ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് സന്യാസം. അപ്പൊ പിന്നെ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ, അപ്പൊ കർമ്മമുണ്ടല്ലോ. അപ്പൊ അദ്വൈതമനുസരിച്ച് അപ്പൊ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അവിടെ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്വൈത ബോധം കൊണ്ട് ഈ കർമ്മം സത്യമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. എന്നുവെച്ചാൽ അവിടെ ബാഹ്യമായ കർമ്മത്തിന്റെ ത്യാഗമല്ല. ഇവിടെ ഭഗവാൻ പറയുന്നത് പോലെ എനിക്ക് കർത്തവ്യമില്ലെങ്കിലും ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ കർമ്മം മിഥ്യയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്വൈത മതമനുസരിച്ച് കർമ്മം മിഥ്യയാണ് എന്ന് ധരിക്കുക, ആത്മബോധം കൊണ്ട്. അങ്ങനെ ധരിക്കുന്നതിനാണ് ഭാഷ്യകാരൻ പറയുന്ന സർവകർമ്മ സന്യാസം എന്നെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്? കർമ്മത്തെ ബാഹ്യമായി അവിടെ ഉപേക്ഷിക്കുന്നില്ല, കർമാനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ കർമാനുഷ്ഠാനം അയാളുടെ അദ്വൈത നിഷ്ഠയ്ക്ക് ബാധകമല്ല. ഈ ഒരു കാഴ്ചപ്പാട് ഈ ആചാര്യന്മാരെവിടെ നിന്നാണ് എടുക്കുന്നത്? ഇത് വന്നിരിക്കുന്നത് വാസിഷ്ഠത്തിൽ നിന്നാണ്. അപ്പൊ ഈ ആചാര്യൻ അതിന് വാസിഷ്ഠത്തെയാണ് നിർദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ശങ്കരാചാര്യർക്ക് ശേഷം വന്നു അദ്വൈതത്തിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് വാസിഷ്ഠത്തിൽ അതാണ് പറയുന്നത്. കർമ്മങ്ങളെ ത്യജിക്കുകയല്ല വേണ്ടത്, കർമ്മങ്ങൾ ത്യജിക്കണം. ഇതാണ് വാസിഷ്ഠത്തിന്റെ കാഴ്ചപ്പാട്. രാമൻ വസിഷ്ഠനോട് ഉപദേശിക്കുന്നതാണ് നീ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് സന്യസിക്കരുത്, കാരണം കർമ്മത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. പിന്നെ കർമ്മം നിന്നെ ത്യജിക്കണം. കർമ്മം എങ്ങനെ ത്യജിക്കും? കർമ്മം ത്യജിക്കുന്നത് ഈ അവിടെ തന്നെ പറയുന്ന എന്താണ്, ഈ പ്രപഞ്ചമിഥ്യാത്വ ബോധം. പ്രപഞ്ചമിഥ്യാത്വ ബോധം കൊണ്ട് കർമ്മങ്ങൾ മിഥ്യയാണെന്ന് ധരിക്കുന്നു. ആ മിഥ്യയായ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ആ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. ഉദാഹരണം വസിഷ്ഠൻ തന്നെ അവിടെ ഉപദേശിക്കുന്ന ആളില്ല. വസിഷ്ഠൻ എന്താണ്? രാജഗുരുവായിരുന്നു, പുരോഹിതനായിരുന്നു, ക്ഷത്രിയന്മാരായ രാജാക്കന്മാരെ കൊണ്ട് ജ്യോതിഷ്ഠോമം അല്ലെങ്കിൽ രാജസൂയം പോലെയുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിപ്പിച്ചുകൊണ്ടിരുന്നു, യാചനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള വലിയ കർമ്മങ്ങൾ ചെയ്യുന്നയാളും പുരോഹിത കർമ്മം ചെയ്തിരുന്നയാളും എന്താണ്, തത്വജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് ആ കർമ്മങ്ങളൊന്നും ഒരിക്കലും ഉപേക്ഷിച്ചില്ല, മറിച്ച് ആത്മബോധം കൊണ്ട് ആ കർമ്മങ്ങളെ സത്യമല്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ആധുനികന്മാരെന്ന് വെച്ചാൽ ഈ പ്രാചീന ആചാര്യന്മാരിൽ തന്നെ പിൽക്കാലത്ത് വന്നു വാസിഷ്ഠ പോലെയുള്ള കൃതികളുടെ രചനയ്ക്ക് ശേഷം വന്ന ആചാര്യന്മാർ, ആ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതാണ്, കർമ്മത്തിന്റെ സ്വരൂപത്തെ ത്യജിക്കുകയല്ല, കർമ്മം മിഥ്യയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ആത്മാനുഭൂതി എന്ന് പറയുന്നത് അതൊരു തത്വചിന്തയല്ല, അത് വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവം മാത്രമാണ്. ഇവിടെ പറയുന്ന ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്നു, ആ വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൽ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബാഹ്യമായ പ്രപഞ്ചം, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള അയാളുടെ അനുഭൂതി എന്താണ്, ഇതൊന്നും പരമാർത്ഥമല്ല എന്നാണ്. കാരണം തന്റെ നില പരമാർത്ഥമാണ്, ബാക്കി ഈ കാണുന്ന ഒന്നും പരമാർത്ഥമല്ല. അതിനെ എങ്ങനെ കാണുന്നു? ആ കാണുന്നതിന് പറയുന്ന പേരാണ് സന്യാസം, സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത്. അത് വേറെ രീതിയിൽ പറയും എന്താണ്, സ്വപ്നത്തെ പോലെ കാണുന്നു എന്നെല്ലാം പറയുന്നു. അതാണ് പരമാർത്ഥ സന്യാസം എന്ന് ഗീതയിൽ നിർദ്ദേശിക്കുന്നത്. സന്യാസത്തെ ത്യാഗരൂപത്തിൽ നിർദ്ദേശിക്കുന്നതുകൊണ്ട് അത് സന്യാസമെന്ന് അവർ പറയുന്നു. പിന്നെ ഭാഷ്യകാരൻ പറഞ്ഞ സന്യാസമോ, അത് ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം ആയിരുന്ന സന്യാസമാണ്. പിന്നെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ ഗീതയിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്, ഭാഷ്യത്തിൽ പറയുന്ന കാര്യങ്ങൾക്കല്ല. കാരണം ഭാഷ്യത്തിൽ പറയുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ, നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധങ്ങളൊന്നും ഇന്ന് പ്രാപ്തമല്ലാത്തതുകൊണ്ട് ആ കർമ്മങ്ങളുടെ ത്യാഗവും ഇന്ന് പ്രസക്തം അല്ല. പശ്ചിമ ഗീതാകാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നും പ്രസക്തിയുള്ളതാണ്. ഇവിടെ പറയുന്ന രാജസ ത്യാഗം, താമസത്യാഗം, ഇതെല്ലാം മനുഷ്യരെപ്പോഴും അനുഷ്ഠിക്കുന്നതാണ്. അസ്യം താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ സംഘവും ഫലവും ഉപേക്ഷിച്ച് ചെയ്യുക എന്ന് പറയുന്ന എന്നും ആർക്കും ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേദമായിട്ട് ബന്ധമൊന്നുമില്ല, വേദമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ വേദത്തിനും വൈദികമായ അനുഷ്ഠാനങ്ങൾക്കൊന്നും സമൂഹത്തിന് യാതൊരു പ്രസക്തിയില്ലാത്ത ഇന്നത്തെ കാലത്തിലും ഗീതാശ്രവങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അത് പ്രസക്തമാണ് എന്ന് വെച്ചാൽ അത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കത്തക്കതാണ്. ഏകദേശം അതിനോട് യോജിക്കുന്ന രീതിയിലാണ് രാമാനുജാചാര്യരും മറ്റും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ അവരും കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അന്നത്തെ അത് കാലത്തിന്റെ സ്വഭാവമാണ്, വൈദിക കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യാഖ്യാനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണരാണ്. അപ്പൊ ബ്രാഹ്മണരുടെ ജീവിതം എന്ന് പറയുന്നത് അന്ന് ഈ വൈദിക പദ്ധതികളെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒട്ടുമുക്കാലും അനുസരിക്കുന്ന ഒരു ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിനും ഈ നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്. അപ്പൊ സ്വാഭാവികമായും വർണ്ണ ആശ്രമ ധർമ്മങ്ങളൊക്കെ കുറെയൊക്കെ പാലിച്ചിരുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ കർശനമായി പാലിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് ഈ ആചാര്യന്മാരെല്ലാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടും കാണുന്ന കർമ്മങ്ങളൊന്നും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വൈദിക കർമ്മങ്ങളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമെല്ലാം ആയതുകൊണ്ട് അവർ ഈ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ നിത്യ നൈമിത്തിക കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ അവരുടെ മനസ്സിൽ വരത്തുള്ളൂ. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കർമ്മങ്ങളാണ്, ഇതെല്ലാം വേറെ അവർക്ക് ജീവിതമില്ല. അതുകൊണ്ടാണ് ഈ പ്രാചീന ആചാര്യന്മാരെല്ലാം കർമ്മമെന്ന് പറയുമ്പോൾ നിത്യ നൈമിത്തിക കാമ്യനിഷിദ്ധ കർമ്മങ്ങളെന്ന് പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് അറിയാവും, ബാക്കിയുള്ള കർമ്മങ്ങളെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. കുറച്ചുകൂടി ഈ വർണ്ണാശ്രമ വ്യവസ്ഥകൾക്ക് അന്നത്തെ സമൂഹത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് രാമാനുജാചാര്യരും വ്യാഖ്യാനിക്കുമ്പോൾ നിത്യ നൈമിത്തിക മഹായജ്ഞാദി വർണ്ണാശ്രമ വിഹിതം കർമ്മ എന്ന് തന്നെ വ്യാഖ്യാനിക്കും. അങ്ങനെയുള്ള കർമ്മങ്ങൾ ബ്രാഹ്മണരല്ലാത്തവരും ഗീതയ്ക്ക് പഴയ കാലത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ക്ഷത്രിയന്മാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളവരും നിത്യ നൈമിത്തിക മഹായജ്ഞാദി വർണ്ണാശ്രമ വിഹിതമെന്ന് ഈ പറയുന്ന പോലെ തന്നെയാണ് ഈ കർമ്മങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം അന്ന് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചും ഈ വൈദിക കർമ്മങ്ങൾക്ക് അവരിലും സ്വാധീനമുണ്ടായിരുന്നു. കാരണം അവർ വേദം പഠിച്ചിരുന്നു, കുറേയൊക്കെ ആ വൈദിക ജീവിത പദ്ധതി സ്വീകരിച്ചിരുന്നു, വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും ഒക്കെ അവർ കുറേയൊക്കെ പരിപാലിച്ചിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അവർ പറയുന്നതിനെ നമുക്ക് വിമർശിക്കാനൊക്കത്തില്ല, അന്നത്തെ ജീവിത രീതിയല്ലാതായിരുന്നു. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ കാര്യത്തെ ഇവിടെ പറയുന്നതിന് മാറ്റാനും മറിക്കാനൊന്നും രാമാനുജാചാര്യർ ശ്രമിക്കുന്നില്ല. ഭാഷകാരൻ ചെയ്യുന്ന അങ്ങനെയല്ല, തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ ത്യാഗം സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ത്യാഗം സന്യാസം എന്നാണ് പറയുന്നത്. അജ്ഞനെ കുറിച്ച് പറയുന്നു എന്നാണ്. അജ്ഞനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കും. കാരണം ഇവിടെ പറയുന്നത് സത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി പറയും എന്താണ്, സത്വ സഞ്ജായതേ ജ്ഞാനം, സത്വത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെ സത്വത്തിന് ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന സത്വഗുണമുള്ളവൻ അവൻ അജ്ഞാനിയാണെങ്കിൽ പിന്നെ ജ്ഞാനിയാര. ആചാര്യസ്വാമികൾക്ക് അവൻ സാത്വികനാണെങ്കിലും അവൻ അജ്ഞനാണെന്നാണ്. മുമ്പ് പറഞ്ഞ രണ്ടുപേരും അജ്ഞന്മാരെന്ന് പറയാം. എന്തുകൊണ്ട്? ഒരാൾ പറഞ്ഞു എന്താണ്, അവൻ താമസത്യാഗമാണ് ചെയ്യുന്നത്, അവൻ അജ്ഞനെന്ന് പറയാം. അടുത്ത് പറയുന്നത് രാജസത്യാഗമാണ്, അവിടെയും അജ്ഞാനമുണ്ടെന്ന് പറയാം. പക്ഷെ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന സത്വഗുണമുള്ളവനും അജ്ഞനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് അവനെ അജ്ഞനെന്ന് പറയുന്നു? കാരണം ഇവിടെ സന്യാസം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യുന്നതാണ് സന്യാസം, ഉപേക്ഷിക്കുന്നതല്ല. അത് ആചാര്യസ്വാമിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മം ഉപേക്ഷിച്ച് തന്നെ തീരുന്നു, കർമ്മത്തിന്റെ സ്വരൂപത്യാഗം. അതുകൊണ്ട് സത്വഗുണമുള്ളവനെ ഇവിടെ അജ്ഞനെന്ന് പറയുകയാണ്. അപ്പൊ അതിനോട് രാമാനുജാചാര്യനും മറ്റു യോജിക്കുന്നില്ല. കർമ്മത്തെ സംഘവും മമതയും ഫലവും എല്ലാം ത്യജിച്ച് അത് ചെയ്യുന്നത് സാത്വികമായ ത്യാഗമാണ്, അത് സന്യാസമാണെന്നാണ് രാമാനുജാചാര്യൻ പറയുന്നത്. അത് അജ്ഞനല്ല എന്ന് പറയുന്നു. പ്രവൃത്തിഞ്ച് നിവൃത്തിഞ്ച് അടുത്ത് പറയും. കാര്യാകാര്യേ ഭയാഭയെ ബന്ധം മോക്ഷം ജയാവേത്തി ബുദ്ധിസ്ഥ പാർത്ഥസാത്വികി. ബന്ധമോക്ഷങ്ങളെയൊക്കെ അറിയുന്ന ബുദ്ധിയാണ് സാത്വികമായ ബുദ്ധി. ആ സാത്വികമായ ബുദ്ധിയോടുകൂടി ഒരുവൻ ചെയ്യുമ്പോൾ അവനെ അജ്ഞനെന്ന് വിളിക്കാൻ പാടില്ല. കാരണം ബന്ധമോക്ഷങ്ങളെയൊക്കെ അറിയുന്നവനെ എങ്ങനെ അജ്ഞനെന്ന് വിളിക്കാൻ പറ്റും? അതുകൊണ്ട് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇവൻ അജ്ഞനാണ്, അവന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഈ സംഘഫലത്യാഗമെന്നും പറയുന്നതിനോട് രാമാനുജാചാര്യനും മറ്റും യോജിക്കുന്നില്ല. ഇവിടെ പറയുന്നത് സന്യാസം തന്നെയാണ്. ഇതിന് വേണ്ടി അവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഉപനിഷത്തിലെ കുറുവന്നേവേഹ കർമാണി ജിജ്ഞേ വിഷേദ ശതം സമാ. ജീവിതാന്തിം വരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. ഏവം ദ്വൈ നാന്യധേയതോസ്തി ന കർമ്മ ലിപ്യതേ നര. ഉപനിഷത്തിൽ പറയുന്ന ന കർമ്മ ലിപ്യതേ നരേ, മനുഷ്യനെ കർമ്മം ബന്ധിക്കുന്നില്ല. ആശയമാണ് ഇവിടെയും പറയുന്നത്. ഇതെല്ലാം വേറെ വഴിയില്ല. സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടുള്ള സന്യാസമല്ലാതെ പുറമേ കർമ്മത്തെ ത്യജിക്കുകയല്ല. അതുകൊണ്ട് അവർ വ്യാഖ്യാനിക്കും തേന, ആചാര്യസ്വാമികളെ വ്യാഖ്യാനിക്കും പോലെ തേന തെക്തേന ഭുഞ്ചിത, ത്യാഗം ചെയ്യുക. ആ ത്യാഗത്തിലൂടെ നിങ്ങൾ എന്താണ് അനുഭവിക്കേണ്ടത് അനുഭവിക്കുക. സൗദുക്കാദി അനുഭവങ്ങളെല്ലാം ത്യാഗത്തിലൂടെ അനുഭവിക്കുക. തേജസ്വിനെ അനുഭവിക്കാനാണ് പറയുന്നത്. ത്യാഗം വരിക, പക്ഷേ ത്യാഗത്തിലൂടെ അനുഭവിക്കുക. ത്യാഗം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞു? ഇവിടെ ത്യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്, ഫലത്യാഗം, സംഘത്യാഗം. എന്നാലും ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും, അനുഭവിക്കുക. ആ രീതിയിലാണ് മറ്റുള്ളവരെല്ലാം വ്യാഖ്യാനിക്കുന്നത്. അത് കൂടുതൽ സ്വീകാര്യമായ വ്യാഖ്യാനങ്ങളാണ് ഇന്നത്തെ കാലത്തിനനുസരിച്ച്. ആചാര്യസ്വാമികളൊക്കെ വ്യാഖ്യാനിച്ച അന്നത്തെ കാലത്തിന് അത് യോജിച്ചതാണ്. പക്ഷെ കാലം മാറിയതുകൊണ്ട് മാറിയ കാലത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. അല്ലാതെ ആചാര്യസ്വാമികളുടെ വ്യാഖ്യാനമൊക്കെ അബദ്ധമെന്നല്ല പറയുന്നത്. ഇന്നത്തെ കാലത്തിൽ അതൊക്കെ അബദ്ധമാണ്. ഇന്ന് അതിനെയൊക്കെ അക്ഷരം പ്രതി ഒരാൾ സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ അബദ്ധം തന്നെയാണ്. അപ്പൊ സാധാരണ ആധ്യാത്മിക സാധനയിൽ ഇത് ശാസ്ത്രത്തിന്റെ വിഷയം വരുന്ന ഒരു പ്രശ്നം. കർമ്മങ്ങൾ, മറ്റു കർമ്മങ്ങൾ സാധാരണ ആൾക്കാർ ചോദിക്കുന്നതാണ്. ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഈ കർമ്മങ്ങൾ തടസ്സമല്ലേ? സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടൊരാൾ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് അയാൾ ജപധ്യാനങ്ങളിൽ കൂടുതൽ മുഴുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞ സന്യാസം എന്താണെന്ന് അറിയാതെ തന്നെ ആൾക്കാർ സന്യാസം സ്വീകരിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. കൂടുതൽ സമയം ഇതിനൊക്കെ ആവശ്യമാണ്. മറ്റ് കർമ്മങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. ആ കർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ ആധ്യാത്മികമായ ജിജ്ഞാസയുണ്ട്, ആധ്യാത്മിക സാധനങ്ങളിൽ താല്പര്യമുണ്ട്. മറ്റ് കർമ്മങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയം ജപധ്യാനങ്ങളിലൊക്കെ മുഴുകണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ ജോലി റിസൈൻ ചെയ്തിട്ട് സന്യാസം സ്വീകരിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സന്യാസം. അപ്പോൾ അതിന് ഈ പറയുന്ന ശങ്കരാചാര്യർ പറയുന്ന സന്യാസമല്ല അത്. നമ്മൾ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യമില്ലാന്ന് തോന്നുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്, അത് സന്യാസമല്ല. അതാണ് വേറെ രീതിയിൽ പറയുന്നത്, നിയതമായ കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളതിനെ ഉപേക്ഷിക്കുക, ആവശ്യമുള്ള ചെയ്യുക. അപ്പൊ ആധ്യാത്മിക സാധന ആഗ്രഹിക്കുന്ന ഒരാളാണ്, തനിക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. തന്റെ ആധ്യാത്മിക സാധനയ്ക്ക് തടസ്സം നിൽക്കുന്നതാണ് ഇത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അത്തരം ഏത് കർമ്മമായാലും ശരി, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വരുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കാം, വേണ്ടെന്ന് വയ്ക്കാം. എന്നിട്ട് അയാളുടെ ആധ്യാത്മിക സാധനങ്ങളിൽ മാത്രം പോകാം. പക്ഷെ അത് കേവലം ആധ്യാത്മിക ജിജ്ഞാസ കൊണ്ട്, ആധ്യാത്മിക ജിജ്ഞാസയാൽ പ്രേരിതനായി ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ആധ്യാത്മിക മാർഗത്തെക്കുറിച്ച് അറിഞ്ഞ്, ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അറിഞ്ഞ് ജിജ്ഞാസയുണ്ടാവും. അത് ഈ ശാസ്ത്രത്തിൽ പറയുന്ന വിവിധിഷ ഒന്നുമല്ല, കേവലമായൊരു ജിജ്ഞാസ. ഇങ്ങനെ മറ്റ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോന്നിനോടും ജിജ്ഞാസ ഉണ്ടാകുന്നത് പോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ അറിയുമ്പോൾ അത് പഠിക്കണമെന്നും അറിയണമെന്നും ആഗ്രഹം തോന്നും. അതുപോലെ വേദാന്തമൊന്നും ധ്യാനമൊന്നും തപസ്സൊന്നുമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്തരം ജിജ്ഞാസകളുണ്ടാവും. അങ്ങനെ ഒരു ജിജ്ഞാസയുടെ പേരിൽ മാത്രം സാധാരണ അയാൾ ചെയ്യേണ്ടി വരുന്ന ലൗകിക കർമ്മങ്ങൾ അയാൾ ഒഴിവാക്കി വെച്ചാൽ, എന്നിട്ട് ഇത് തനിക്ക് ഇഷ്ടമുള്ളതായി തോന്നി ഈ ഒരു മാർഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വൈഷമ്യം, കാരണം ഈ ജിജ്ഞാസ എന്ന് പറയുന്ന ഒരു മനോവൃത്തിയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ജിജ്ഞാസ ദുർബലമാകും, ആഗ്രഹങ്ങൾ ദുർബലമാകും, തന്റെ പ്രവൃത്തി തനിക്ക് പലപ്പോഴും പലതും യോജിച്ചതല്ല എന്ന് തോന്നും. ധ്യാനവും ജപമൊന്നും തനിക്ക് പറ്റിയല്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? ഇതിൽ തന്നെ അപഭ്രംശം വരും, എന്നുവെച്ചാൽ മാർഗഭ്രംശം വരും. ശരിയായ രീതിയിൽ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയത്തുമില്ല. മറ്റേ പ്രവൃത്തികളെല്ലാം വിട്ടതിൻ്റെ നഷ്ടവും വരും. അങ്ങനെ വന്ന് ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകും. ആധ്യാത്മിക മാർഗത്തിൽ ജപധ്യാനങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ മറ്റ് കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ തന്നെ മുഴുവണമെങ്കിൽ അത് കേവലം ജിജ്ഞാസയോ ആഗ്രഹമോ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. അതിനയാൾക്ക് യോഗ്യത കൂടെ വേണം. സാധാരണ മനുഷ്യൻ അതിനുള്ള തന്റെ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കാതെ അതിനുള്ള ആഗ്രഹവും ജിജ്ഞാസയും കൊണ്ട് മാത്രം ഇറങ്ങിത്തിരിച്ചിട്ട് അയാൾക്കത് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ അതിൽ സംഭവിക്കുന്നത് അപഭ്രംശം, അബദ്ധസഞ്ചാരമൊക്കെ സംഭവിക്കും. അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആചാര്യന്മാർ നിങ്ങളുടെ ശേഷിയും എല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ഒരാൾക്കതിൽ അങ്ങനെ കഴിയുമെങ്കിലാകാം മറ്റെല്ലാ കർമ്മങ്ങളും മാറ്റിവെച്ചിട്ട് അതിൽ തന്നെ ആകാം. അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങൾ ഇതോടൊപ്പം അനുഷ്ഠിക്കുക, അതാണ് പുതിയ സന്യാസം എന്ന് പറയുന്നത്. പരോപകാരാർത്ഥം കർമ്മം ചെയ്യുക, അശ്വം അതിൻ്റെ ഭാഗമായി തൻ്റെ മറ്റ് സാധനങ്ങളും അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അതാണ്. അത് കാലത്തിനനുസരിച്ചുള്ള ഉപദേശം. അല്ലാതെ ഒരാളെ എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ അത് അയാൾക്ക് ഗുണം ചെയ്യത്തില്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇന്ന് സന്യാസം തുടങ്ങിയ ആധ്യാത്മിക മാർഗങ്ങൾ ആൾക്കാർ സ്വീകരിക്കുന്നത് ഒരു പ്രലോഭനം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അങ്ങനെയാണ് സാധാരണ സന്യാസം സ്വീകരിക്കുന്നത്. ബ്രഹ്മചാരിയുടെ സ്വപ്നമാണ് സന്യാസം. എന്തുകൊണ്ടാണ് അതിന് സ്വപ്നം കാണുന്നത്? അതൊരു പ്രലോഭനമാണ്. ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും, അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്. നല്ല ഭക്ഷണവും നല്ല കിടക്കയും നല്ല മുറിയും എല്ലാം അതിലുണ്ടാവും, അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു സന്യാസം പോലും എന്താണ് പരോപകാരാർത്ഥം ആയിട്ടാണ് ഇന്ന് ആചാര്യന്മാർ അതിനെ നിർദ്ദേശിക്കുന്നത്, സ്വീകരിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. നിസ്വാർത്ഥമായ ത്യാഗപൂർവകമായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. മറിച്ച് ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സം വരുന്ന അധമമായ ലോകമാന്യത, പൂജ തുടങ്ങിയ കാര്യങ്ങളൊന്നും സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അഹന്താത്യാഗത്തിനും സ്വാർത്ഥത്യാഗത്തിനും വേണ്ടിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന സന്യാസം അത് കർമ്മത്യാഗമല്ല, ഉചിതമായ കാലാനുസൃതമായ പരോപകാരാർത്ഥമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്. ആ സന്യാസത്തിന് ഈ ശങ്കരാചാര്യർ പറയുന്ന സന്യാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുലബന്ധം പോലുമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതേസമയം ഗീതയിൽ പറയുന്ന സന്യാസം ആണ് അത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ സന്യാസത്തെയാണ് ആധുനികന്മാരായ ആചാര്യന്മാരെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതാണ് കാലോചിതമായ സന്യാസം. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ അതിനുപരിയായിട്ട് ഇതിന്റെ പരമമായ സന്യാസം എന്ന് പറയുന്നത് അത് മറ്റൊരു കാര്യമാണ്. അത് നമ്മളൊരു ഉപായമായി സ്വീകരിക്കുന്നതല്ല. ഒരാൾ ആത്മാനുഭൂതിയിലിരിക്കുകയാണെങ്കിൽ, ആത്മാനുഭൂതിയിലിരുന്നുകൊണ്ട് അവർ ലോകക്ഷേമമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. എന്ത് കർമ്മത്തിലായാലും ശരി, അത് പരമാർത്ഥ സന്യാസം. ആ പരമാർത്ഥ സന്യാസം ഏത് കാലത്തും എപ്പോഴും പ്രസക്തിയുള്ളതാണ്. പക്ഷെ ആർക്കും അത് പ്രസക്തിയുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. അത് ആത്മാനുഭൂതിയിലിരിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രം. അപ്പോൾ ഇന്നും മഹാത്മാക്കൾ ലോകോപകാരാർത്ഥം പ്രവർത്തിക്കുന്നത് ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ്. അതിനാണ് ഇവിടെ ഭഗവാനും പറഞ്ഞ എന്താണ്, നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം, എനിക്ക് യാതൊരു കർത്തവ്യവുമില്ല, മൂന്ന് ലോകത്തിനും എനിക്ക് കർത്തവ്യമില്ല, അതുകൊണ്ട് എന്നാലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവും ഇക്കാര്യത്തിൽ. പലരും ധരിക്കുന്നത് അതാണ്. എന്താണ് ഈ ലോകോപകാരാർത്ഥം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ആധ്യാത്മികയുടെ അങ്ങേയറ്റത്തെ നിലയാണോ എന്നെല്ലാം ചിന്തിക്കും. ആധ്യാത്മികയുടെ അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ അതും ഉപേക്ഷിക്കണ്ടേ? എന്ന് ചിന്തിക്കും. പക്ഷെ ഗീതയിൽ പറയുന്ന അതല്ല, അതല്ലാത്ത നിലകളുണ്ട്. ഇനി അത്തരം കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതിനുള്ള വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആധ്യാത്മികയുടെ അങ്ങേയറ്റത്തെ നിലയെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് തന്നെയാണ്. എനിക്ക് യാതൊരു കർത്തവ്യവും ഇല്ലെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അത് ആത്മാനുഭൂതിയിൽ നിന്നുകൊണ്ടുള്ള കർമ്മങ്ങൾ. ഇവരാൾ നമ്മൾ സന്യാസം സ്വീകരിക്കുന്നു, പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ല. ഒരാളങ്ങനെ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അയാൾ ആത്മാനുഭൂതിയിലൊന്നും എത്തുന്നില്ല. കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ണടച്ച് ധ്യാനിച്ചെന്നോ പട്ടിണി കിടന്നുവെന്നും വിചാരിച്ച് ആത്മാനുഭൂതിയിലെത്തുന്നില്ല. ആത്മാനുഭൂതിയിലെത്തുന്നവൻ സന്യാസിയല്ല, അത് അതിവർണാശ്രമി അത്യാശ്രമിയാണ്. വർണ്ണാശ്രമധർമ്മങ്ങളെയെല്ലാം അതിക്രമിച്ചവനാണ്. ഇതിനെ പറയുന്നത് ചതുർത്ഥാശ്രമം. നമ്മൾ സ്വീകരിക്കുന്ന ഈ വേഷം കെട്ടി സ്വീകരിക്കുന്ന ആശ്രമത്തിന് പറയുന്നത് ചതുർത്ഥാശ്രമം എന്നാണ്. ആ ചതുർത്ഥ ആശ്രമത്തെ സംബന്ധിച്ചാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. ഇവിടെ ഭഗവാൻ പറയുന്നത് സന്യാസം എന്ന് പറയുന്ന ചതുർത്ഥാശ്രമമുണ്ട്, ആ രീതിയിലല്ല. എന്നുവെച്ചാൽ ശങ്കരാചാര്യർ നിർദ്ദേശിച്ച ചതുർത്ഥാശ്രമമുണ്ട്. ഇവിടെ പറയുന്നത് കർമ്മയോഗം. ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മയോഗം തന്നെയാണ് ചതുർത്ഥാശ്രമം. അതിനുപരിയായി വരുന്ന ആ തത്വനിഷ്ഠ, അതൊരാൾ സന്യാസം സ്വീകരിച്ചാലും ഒരുപക്ഷെ സന്യാസം സ്വീകരിച്ചില്ലെങ്കിലും അതാകാം, അത്യാശ്രമിയാകാം. ജനകനും മറ്റും സന്യാസം സ്വീകരിക്കാതെ അത്യാശ്രമിയായി. ഭഗവാന് സന്യാസം സ്വീകരിച്ചതായി കാണുന്നുണ്ട്. വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് പറയുന്നതും അതിനുവേണ്ടി നീ സന്യാസം സ്വീകരിക്കേണ്ടെന്നാണ്. അങ്ങനെയും സംഭവിക്കാം. സന്യാസം സ്വീകരിച്ചുകൊണ്ടും ആകാം. അതിന് അതിന്റെ ആവശ്യം വരുന്നത് എങ്ങനെ? അതിന് സംസ്കാരാനുകൂലമാണെങ്കിൽ, ഗുരുവിന്റെ സംസ്കാരം സന്യാസധർമ്മം സ്വീകരിക്കുന്നതിന് അനുകൂലമാണെങ്കിൽ മാത്രം. അതിനാണ് പ്രാധാന്യം, മുഖ്യം അതാണ്. മറ്റ് സാഹചര്യങ്ങളോ ശാസ്ത്രജ്ഞാനമോ മറ്റനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല. ഒരാളങ്ങനെ സന്യാസ മാർഗത്തിലൂടെ ചതുർത്ഥാശ്രമത്തെ സ്വീകരിക്കുന്നത്, അയാളുടെ സംസ്കാരം അതിനനുകൂലമായിരിക്കണം. അത് സംസ്കാരം അനുകൂലമാണോ എന്നുള്ളത് അവനവന് തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്റെ സംസ്കാരം ഈ ചതുർത്ഥാശ്രമത്തെ സ്വീകരിക്കുന്നതിന്, ഇങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് അനുകൂലമാണോ? മറ്റൊരു ഒരാളുടെ അടുത്തും ചോദിക്കേണ്ട കാര്യമില്ല. ആ സംസ്കാരം അനുകൂലമാണെങ്കിൽ ഒരാൾക്ക് ചതുർത്ഥാശ്രമത്തെ സ്വീകരിച്ചുകൊണ്ട് പരിശ്രമിക്കാം, ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് പോകാം. അതാണ് സന്യാസം. ആ സന്യാസം എന്ന് പറയുന്നത് ഇന്ന് കർമ്മയോഗമാണ്. അതിൽ നിന്നൊരാള് സർവകർമ്മ സന്യാസത്തിൽ എത്തുക എന്ന് പറയുന്നത് ആ സന്യാസമാർഗത്തിൽ നിഷ്കാമകർമാനുഷ്ഠാനത്തിലൂടെ ആത്മബോധം ഉറച്ച് ആത്മാനുഭൂതിയിലിരുന്നുകൊണ്ട് കർമ്മത്തെ കാണുന്നതാണ്. ആത്മാനുഭൂതിയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് കർമ്മത്തെ അനുഷ്ഠിക്കാം, വേണ്ടി വന്നാൽ അയാൾക്ക് കർമ്മത്തെ ത്യജിക്കുകയും ചെയ്യാം. ആ രണ്ടും അവിടെ ആകാം. അതാണ് ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞതുപോലെയല്ല അടുത്തിന്റെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത്. അതിനു മുമ്പ് ഇതിന്റെ ഗീതാശ്ലോകങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥം എന്തെന്നാണ് ഞാൻ പറഞ്ഞത് വിശദീകരിച്ചത്. ഭാഷകാരൻ ഇവിടെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഇത് വരുന്ന ഭാഗങ്ങളെല്ലാം കാര്യമിത്യേവ യത് കർമ്മ യദം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സത്വികോ മതഃ. നദ്യേശ്ചകുശലം കർമ്മ കുശലേനാനു സജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയഃ. ഇവിടെ പറയുന്ന ഈ ശ്ലോകത്തെ എന്റെ നേരെയുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചതുമായിട്ട് ഇവിടെ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്റെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കത്തക്ക രീതിയിൽ ഇതിനൊരു ആമുഖത്തെ ആദ്യം എഴുതുകയാണ്. യസ്തു അധികൃത, അധികൃതൻ എന്ന് വെച്ചാൽ അധികാരി, അധികാരി എന്ന് വെച്ചാൽ അജ്ഞാൻ. ഇത് ആചാര്യസ്വാമികളുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ്. അധികൃതൻ എന്ന് വെച്ചാൽ കർമ്മത്തിന് അധികാരിയായിട്ടുള്ളത്, കർമ്മത്തിന് അധികാരിയായിട്ടുള്ളതെന്ന് വെച്ചാൽ അജ്ഞൻ. സംഘം തെക്വ ഫലാഭിസന്ധിഞ്ച്, ഇത് രണ്ടും ഉപേക്ഷിച്ചിട്ട്, സംഘത്തെയും ഫലാഭിസന്ധിയും ഉപേക്ഷിച്ചിട്ട് മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, നിത്യം കർമ്മ കരോതി, നിത്യകർമ്മങ്ങളെ ചെയ്യുന്നു. തസ്യ ഫലരാഗാദിന അകലുഷീക്രിയമാണ് അന്ധക്കരണം. അവനെന്താണ്, ഫലരാഗവും മറ്റും കൊണ്ട് അവന്റെ അന്ധക്കരണം കലുഷമാകുന്നില്ല. അജ്ഞനാണെങ്കിലും അവനെന്ത് ചെയ്യുന്നു, ഫലത്യാഗത്തോടുകൂടി സംഘത്തെ തേച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അപ്പോൾ അവന്റെ അന്ധക്കരണം കലുഷമാകുന്നില്ല. നിത്യേശ്ച കർമ്മഭി സംസ്ക്രിയമാണ്, ആ കർമാനുഷ്ഠാനം കൊണ്ട്, നിത്യകർമാനുഷ്ഠാനം കൊണ്ട് അവന് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. തദ്വിശുദ്ധം പ്രസന്നം ആത്മലോചനക്ഷമം ഭവതി. അങ്ങനെ അവന് ആത്മലോചനക്ഷമം ഭവതി, അവന്റെ അന്ധകരണം ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യമായിത്തീരുന്നു. എന്നുവെച്ചാൽ അജ്ഞനായിരിക്കുന്നവൻ മുമ്പ് പറഞ്ഞ തരത്തിൽ കർമ്മങ്ങളെ ചെയ്ത് അവന് യോഗ്യത വരുന്നു, ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത വരുന്നു. തസ്യ നിത്യകർമാനുഷ്ഠാനേന വിശുദ്ധാന്തക്കരണസ്യ, അങ്ങനെ നിത്യകർമ്മ അനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണം ശുദ്ധമായി. ആത്മജ്ഞാനാഭിമുഖസ്യ, അവൻ ആ ആത്മജ്ഞാനാഭിമുഖ്യം ഉണ്ടാകുന്നു. ക്രമേണ യഥാർത്ഥ നിഷ്ഠ, ക്രമേണ ആ നിഷ്ഠയുണ്ടാകുന്നു. തദ്വക്തവ്യം, അത് പറയണം എന്നാണ്. അതതിന് ശേഷം അവന്റെ വരുന്നു, ആ കുറച്ച് ഭാഗം അവിടെ വിട്ടിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. അതൊരു ഭാഗം വിട്ടുപോയതാ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, അങ്ങനെ നിത്യകർമ്മ അനുഷ്ഠാനത്തിലൂടെ വിശുദ്ധമായ അന്ധകരണം ഉള്ളവനായിത്തീരുന്നു, ആത്മജ്ഞാനത്തിനോട് അവൻ ആഭിമുഖ്യം ഉണ്ടാകുന്നു. ക്രമേണ തന്നിഷ്ഠ, ആത്മജ്ഞാനനിഷ്ഠ ഉണ്ടാകുന്നു. അത് ആണ് ഇനി പറയുന്നതെന്നാണ്. അതായത് മുമ്പ് പറഞ്ഞത് സന്യാസമല്ല, കർമ്മയോഗ അനുഷ്ഠാനമാണ്. ആ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാകുന്നു. അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടായിട്ട് മനസ്സ് ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യമായി തീരുന്നു. അങ്ങനെ ആത്മജ്ഞാന നിഷ്ഠ ഉണ്ടാകുന്നു. അതാണ് അടുത്ത് പറയുന്നു എന്നാണ്. ഇത് തത്വത്തിൽ ഈ പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ അത് ഭാഷ്യകാരൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ഒരു അന്ധക്കരണ നിഷ്ഠയിൽ ഭാഷ്യകാരൻ എന്ത് ചെയ്യുന്നു, ഒരു ആത്മനിഷ്ഠയിൽ ഈ മുമ്പ് പറയാത്ത ഒരു സന്യാസം കൂടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അതാണ് വ്യത്യാസം വരുന്നത്. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. മുമ്പ് പറഞ്ഞ തരത്തിൽ അസംഗനായി കർമ്മം ചെയ്ത് ഗീതാകാരൻ പറയുന്ന അതാണ്, അസംഗനായി കർമ്മം ചെയ്യുക. പറയുന്ന രീതിയിൽ തന്നെ അന്ധക്കരണം ശുദ്ധമാകുന്നു, അയാൾക്ക് ജ്ഞാനമോ ഭക്തിയോ എല്ലാം ഉണ്ടാകുന്നു. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ ഭാഷ്യകാരന്റെ ഒരു താല്പര്യം, അങ്ങനെ ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ കർമ്മയോഗം ചെയ്തിട്ട് പിന്നെ ആ കർമ്മത്തെ ഉപേക്ഷിക്കണം. അവിടെയാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ആ കർമ്മത്തെ ത്യജിക്കുന്നതിനാണ് ചതുർത്ഥാശ്രമം എന്ന് പറയുന്നത്. ഗീതാകാരൻ പറയുന്ന ചതുർത്ഥാശ്രമം എന്ന് പറയുന്നത് ആ നിഷ്കാമ കർമ്മയോഗം തന്നെ. ചതുർത്ഥാശ്രമം അവിടെ നിയതമായ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. അതുകൊണ്ടിവിടെ ആ സന്യാസിയെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ സന്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. ഗീതാകാരന്റെ അഭിപ്രായത്തിൽ, ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഇവിടെ പറയുന്നത് കർമ്മയോഗം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് സന്യാസം എന്നാണ്. എന്ത് നദേഷ്ടി അകുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയം. ഇതാണ് സന്യാസം, ഇതാണ് ജ്ഞാനം. ആ സന്യാസത്തിൽ തന്നെ ബാഹ്യമായി കർമ്മത്തെ ത്യജിക്കാതെ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകും. കർമ്മത്തെ ത്യജിക്കേണ്ട ആവശ്യമില്ല. അതാണ് അർജുനൻ പറഞ്ഞു, ഞാൻ സന്യസിക്കുന്നു എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്താ വേണ്ട, അത് വേണ്ട. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഇതിന് എന്താ ഈ സന്യാസം? ശാസ്ത്രങ്ങളിലൊക്കെ സന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നോട് സന്യാസം സ്വീകരിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സന്യാസം എന്താ? പറയുന്നു, സന്യാസം എന്ന് പറയുന്നത് എന്താണ്? നീ ഉദ്ദേശിക്കുന്ന പോലെ കർമ്മത്തിന്റെ സ്വരൂപത്യാഗമല്ല, മറിച്ച് സംഘവും ഫലവും കൂടാതെ ആ കർമ്മം ചെയ്യുന്നതാണ്. അവനാണ് മേധാവി, അവനാണ് ചിന്ന സംശയം. ആ കർമാനുഷ്ഠാനത്തിൽ തന്നെ അവന് ജ്ഞാനവും ആ കർമാനുഷ്ഠാനത്തിൽ തന്നെ അവന് മോക്ഷവും ഉണ്ടാവും. അതിനുവേണ്ടി ആ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഭാഷകാരം വ്യാഖ്യാനിക്കും. അങ്ങനെ ഒരു ഭാഗമാണ് മുമ്പും വന്നത്, ഞാൻ വിട്ടുപോയ ഭാഗം, അതിന് തൊട്ട് മുമ്പ് വന്ന ഭാഗം. നന്ന് കർമ്മ പരിത്യാഗ ത്രിവിധ സന്യാസൈതിജ പ്രകൃത തത്ര താമസോ രാജസ ഉക്തത്യാഗ കഥമിഹ സംഘഫലത്യാഗ സ്ത്രിതീയത്വേന ഉച്യത. കർമ്മപരിത്യാഗം മൂന്ന് തരത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് സന്യാസം എന്നും പറഞ്ഞു. എന്നുവെച്ചാൽ ഇവിടെ ആചാര്യസ്വാമികൾ വളരെ ബുദ്ധിപൂർവമായി വളരെ സൂക്ഷ്മമായിട്ട് തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുകയാണ്. എന്നുവെച്ചാൽ ഗീതാശ്ലോകങ്ങളിൽ നിന്നും തെന്നി മാറി ആണത് സാധിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് തന്റെ സിദ്ധാന്തത്തിനൊരു അടിസ്ഥാനം ഇവിടെ ഈ ശ്ലോകങ്ങളിൽ തന്നെ ഉണ്ടാക്കുകയാണ്. സർവകർമ്മ ത്യാഗം തന്നെ സമർത്ഥിക്കുന്നു, അതിനുവേണ്ടി പറഞ്ഞു വരികയാണ്. നേരിട്ടല്ല പറയുന്നു, അതിസൂക്ഷ്മ ബുദ്ധിമാനായതുകൊണ്ട് ആ രീതി പറയുന്നു. പെട്ടെന്ന് മന്ദബുദ്ധിയൊന്നും പിടികിട്ടത്തില്ല, ആ രീതിയല്ല പറഞ്ഞിരിക്കുന്നു. അപ്പൊ കർമ്മപരിത്യാഗം മൂന്ന് തരത്തിൽ സന്യാസത്തെ കുറിച്ച് പറഞ്ഞു. തത്ര താമസോ രാജസ്യ ഉക്തഹത്യാഗ പറഞ്ഞു. ഇവിടെ സന്യാസത്തെ കുറിച്ച് പറഞ്ഞതിൽ ഈ പറഞ്ഞ രണ്ടെണ്ണമേ സന്യാസമാകുന്നുള്ളൂ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഏത്? രാജസവും താമസവും. സന്യാസം മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് സന്യാസമേ ഇവിടെ പറഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനെ സന്യാസമായി അംഗീകരിക്കുന്നുള്ളൂ. അത് ശരിയല്ലെങ്കിലും അതാണ് സന്യാസം എന്നാണ്. എന്താണ്? മോഹാത്തസ്യ പരിത്യാഗം. അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. ആ കർമ്മ ത്തിന്റെ ത്യാഗമാണ് ഭാഷ്യകാരനെ സംബന്ധിച്ച സന്യാസം. അല്ലാതെ മൂന്നാമത് പറഞ്ഞ സംഘത്യാഗവും ഫലത്യാഗവും അല്ല. അതുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന് താമസം, മറ്റൊന്ന് രാജസം. രാജസത്യാഗത്തിനും പറഞ്ഞു എന്താണ്? കായക്ലേശ ഭയം കൊണ്ട് കർമ്മത്തെ ത്യജിക്കുന്നു. ആ സന്യാസം ശരിയല്ലെങ്കിലും സന്യാസം എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ എടുക്കാൻ പറ്റുമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്തുകൊണ്ട്? അവിടെ കർമ്മത്തെ ത്യജിക്കുന്നുണ്ട്. അത് രാജസവും താമസമാണെങ്കിലും കർമ്മത്തെ ഉപേക്ഷിച്ചല്ലോ. കഥമിഹ സംഘഫലത്യാഗ ത്രിജീയത്വേന ഉച്ചത്. മൂന്നാമത് പറയുന്നത് കർമ്മത്യാഗത്തെ കുറിച്ചല്ല, ഇവിടെ പറയുന്നത് സംഘഫലത്യാഗത്തെ കുറിച്ചാണ്. ഇതിനെ സന്യാസം എന്നിങ്ങനെ പറയാൻ പറ്റും? ഇത് സന്യാസമല്ലെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതൊരു പൂർവ്വപക്ഷ രൂപത്തിൽ അവതരിപ്പിച്ച് അതിന് സമാധാനം പറഞ്ഞ് ഇത് സന്യാസമല്ലെന്ന് സമർത്ഥിക്കുകയാണ്. അതിനൊരുദാഹരണം പറയുന്നത് യഥാത്രയോ ബ്രാഹ്മണാഹ ആഗതഃ തത്ര ഷഡംഗവിദോ ദോ ക്ഷത്രിയ തൃതീയേതി തദ്വത്. ഒരു ഉദാഹരണം പറയുകയാണ്. മൂന്ന് ബ്രാഹ്മണന്മാർ വന്നു. ഒരാൾ പറയുകയാണ്, ഒരു ഒരാളുടെ ഒരു സംഭാഷണ ശകലത്തെ ദൃഷ്ടാന്തമായിട്ട് എടുക്കുകയാണ്. മൂന്ന് ബ്രാഹ്മണന്മാർ വന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഷഡംഗവിദോ ദൗ, അതിന് ഷഡംഗങ്ങളും അറിയാവുന്നുള്ള എന്ന് വെച്ചാൽ പണ്ഡിതനായ ബ്രാഹ്മണർ രണ്ടുപേര്, ക്ഷത്രിയ തൃതീയ, മൂന്നാമൻ ക്ഷത്രിയൻ. ഇതെങ്ങനെ പറയാൻ പറ്റും? ഇതൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ പറയുന്നത് അബദ്ധമല്ലേ? കാരണം മൂന്ന് ബ്രാഹ്മണർ വന്നു, ഒരാൾ പറയുകയാണ് വേറൊരാളടുത്ത്. ഇന്നിവിടെ ആരൊക്കെ വന്നത്? മൂന്ന് ബ്രാഹ്മണന്മാർ വന്നു. എന്നിട്ട് അയാൾ അതിനൊരു വിശദീകരണം കൊടുക്കുകയാണ്. അതിൽ രണ്ടുപേര് പണ്ഡിതന്മാരാണ്, ഒരുത്തൻ ക്ഷത്രിയനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് ബ്രാഹ്മണരെ വന്നുള്ളൂ എന്നാണ്. മൂന്ന് ബ്രാഹ്മണന്മാർ വന്ന്, അതിൽ രണ്ടുപേര് പണ്ഡിതരാണ്, ഒരുവൻ ക്ഷത്രിയനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് ബ്രാഹ്മണരെ വന്നുള്ളൂ. അതുപോലെയാണ് ഇവിടെ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് രണ്ട് സന്യാസത്തെക്കുറിച്ച് പറഞ്ഞ് മൂന്നാമത്തെ സന്യാസമല്ല എന്നാണ് ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് ഗീതാശ്ലോകത്തിൽ വരുന്ന വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നു താൻ എന്നുള്ള രീതിയിലാണിത് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ തന്റെ സിദ്ധാന്തത്തെ ഇവിടെ കൊണ്ടുവന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. കുറുക്കന്റെ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. പറയുന്നത് നൈഷദോഷ, അതിന് ദോഷമൊന്നും ഉന്നയിക്കുന്നുണ്ട്. ത്യാഗ സാമാന്യേന സ്തുത്യർത്ഥത്വ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണോ, ഈ മൂന്നാമത് പറഞ്ഞത് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ സന്യാസത്തെ സംബന്ധിച്ച് ഇത് വെറും അർത്ഥവാദമാണ്. എന്ന് വെച്ചാൽ ഇത് സന്യാസമല്ല, സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആദ്യം പറഞ്ഞ രണ്ടുമാണ് സന്യാസം, ശരിയായ സന്യാസമല്ലെങ്കിലും അവിടെ കർമ്മത്യാഗമെന്ന് പറഞ്ഞതുകൊണ്ട് അത് സന്യാസമാണ്. പക്ഷെ മൂന്നാമത് പറഞ്ഞത് സംഘഫലത്യാഗമായതുകൊണ്ട് അത് സന്യാസമല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് ബ്രാഹ്മണന്മാർ വന്ന് അതിലെ രണ്ടുപേര് പണ്ഡിതന്മാരാണ്, ഒരാൾ ക്ഷത്രിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് ബ്രാഹ്മണൻ എന്തുകൊണ്ട് പറഞ്ഞു ക്ഷത്രിയനെ സ്തുതിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാണ്? രണ്ടുപേരെ അവിടെ ബ്രാഹ്മണരേ ഉള്ളൂ. മൂന്നാമതൊരുത്തനെ കൂടി ചേർത്ത് ആദ്യം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് മൂന്നാമത്തവും ബ്രാഹ്മണനായിട്ടല്ല, അവൻ ക്ഷത്രിയനാണ്. പക്ഷെ എന്നാലും അവൻ എന്ത് ചെയ്തു? അവനൊന്ന് പോഴ്ത്തി പറയാൻ വേണ്ടി രണ്ട് ബ്രാഹ്മണന്മാരുടെ കൂടെ വന്നുകൊണ്ട് അവനെ കൂടെ പറഞ്ഞു ബ്രാഹ്മണനാണ്. പക്ഷെ അവൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. അപ്പൊ ഷഡംഗവിത്തായ ആ രണ്ടുപേര് അവർ മാത്രമേ ബ്രാഹ്മണരുള്ളൂ. മൂന്നാമനെ കൂടി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്തിനാ? ബ്രാഹ്മണനല്ലാത്തവനെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണ്. വാസ്തവത്തിൽ ക്ഷത്രിയൻ ബ്രാഹ്മണനല്ല എന്നാണ്. ക്ഷത്രിയൻ ഒരിക്കലും ബ്രാഹ്മണനാകത്തില്ല എന്നുള്ള ആ ഒരാശയം കൂടി അതിനകത്തുണ്ട്. അതിനുവേണ്ടി ഇത് പറഞ്ഞതല്ലെങ്കിലും ആശയം അതിനകത്ത് ഉള്ളതാണ്. ആ പറയുന്ന ജന്മനാജാതി അനുസരിച്ച് പറയുന്നതാണ് അവിടെ പറയുന്നത്. പക്ഷെ അതൊന്നും വേണ്ടിയല്ല ഇവിടെ പറയുന്നത്. അത് സ്ഥാപിക്കാനൊന്നും പറഞ്ഞല്ല, ഒരു വാക്യത്തെ ഉദാഹരണമായിട്ട് എടുത്തതാണ്. പക്ഷെ ആ പറയുന്നതിന്റെ താല്പര്യം അതാണ്. അതുപോലെ സന്യാസത്തെ ഞാൻ മൂന്ന് തരത്തിൽ പറയാം എന്ന് പറഞ്ഞിട്ട് രണ്ട് സന്യാസത്തെയും മൂന്നാമത് സംഘഫലത്യാഗങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ മൂന്നാമത് പറഞ്ഞ് സന്യാസമല്ല, ക്ഷത്രിയൻ എങ്ങനെയാണോ ബ്രാഹ്മണനാകാത്തത് സന്യാസമല്ല. പിന്നെ എന്തിനവിടെ സന്യാസം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു? ത്യാഗശബ്ദം. അതതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇത് സന്യാസമായിട്ട് ഭഗവാൻ സന്യാസമായിട്ട് പറയുന്നതിന് ആചാര്യസ്വാമികൾ സന്യാസമായി അംഗീകരിക്കുന്നുണ്ട്. ഇത് സന്യാസമല്ലെന്നാണ്. എന്തുകൊണ്ട് എങ്ങനെയാണ് അതിനെ സ്തുതിക്കുന്നത്? പറയുന്നു, അസ്തിഹി കർമ്മ സന്യാസസ്യ ഫല അഭിസന്ധി ത്യാഗസ്യ ത്യാഗത്വ സാമാന്യം. അപ്പൊ കർമ്മസന്യാസം എന്ന് പറയുന്നതും ഫല അഭിസന്ധി ത്യാഗം എന്ന് പറയുന്നതിന് പൊതുവായി ഒരു കാര്യമുണ്ട്. എന്താണ് ത്യാഗം? രണ്ട് രണ്ടാണ്. അപ്പൊ ത്യാഗ സാമാന്യത്വം രണ്ടിനുമുണ്ട്. അതുകൊണ്ട് ഇതിനെ ത്യാഗം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതല്ല സന്യാസം എന്നാണ്. തത്ര രാജസ താമസത്വേന കർമ്മത്യാഗ നിന്ദയ സർവഫല അഭിസന്ധി ത്യാഗ സാത്വികത്വേന സ്തുയതേ. ഇത് സന്യാസം എന്നുള്ള നിലയ്ക്കല്ല ഇതിനെ സ്തുതിക്കുന്നത്, മറിച്ചോ രാജസ താമസ കർമ്മത്യാഗം ശരിയല്ല, അത് സന്യാസമാണത്, പക്ഷെ അതിനെ നിന്ദിക്കുന്നു. എന്തുകൊണ്ട്? അത് രാജസവും താമസവുമായതുകൊണ്ട് ആ സന്യാസത്തെ നിന്ദിച്ചിട്ട് കർമ്മഫല അഭിസന്ധി ത്യാഗം അത് സാത്വികമായതുകൊണ്ട് അതിനെ സ്തുതിക്കുന്നു. സത്താത്യാഗ സാത്വികവും മത എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും വളച്ചുകെട്ടി ഇവിടെ വ്യാഖ്യാനിക്കുന്നതിന്റെ താല്പര്യം ഇവിടെ ഈ പറയുന്ന ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ത്യാഗം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചെങ്കിലും ഇതാണ് സന്യാസമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് സന്യാസമല്ല. ആശയം മുമ്പ് രണ്ട് ശ്ലോകങ്ങളും പറഞ്ഞത് സന്യാസമാണ്, പക്ഷെ അത് സ്വീകരിക്കത്തക്കതുമല്ല. ഇതാണ് ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. അത് തന്നെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തും പറയുന്നത്. അപ്പോൾ ഗീതാകാരന്റെ കാഴ്ചപ്പാടിൽ നിന്നും മാറിയ സ്വന്തമായ ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് സന്യാസം, ഇതാണ് ത്യാഗം എന്ന് അർജുനനോട് ഉറപ്പിച്ചു പറയാണ്. നിശ്ചിതം മതം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് നേരത്തെ തീർത്തും പറഞ്ഞു. പക്ഷെ അത് ഭാഷ്യകാരൻ അതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലെടുക്കുകയാണ്. ഇനി അടുത്ത് സ്പഷ്ടമായി പറയും, ഇവിടെ പറയുന്നത് ത്യാഗമോ സന്യാസമോ അല്ല, മറിച്ചത് കർമ്മയോഗമാണ് എന്ന് പറയും. അതാണ് അടുത്ത ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. നദ്ദേഷ്ട്യാകുശലം അശോഭനം കാമ്യം കർമ്മ ശരീരാരംഭദ്വാരേണ സംസാര കാരണം കിമാനേന ഇത്യേവം. അപ്പൊ ശരിക്കുള്ള ആ സന്യാസം എന്താണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നതാണ്. അതിന് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു. എന്നെ ദേഷ്യ അകുശലം കർമ്മ, ആ കുശലമായ കർമ്മത്തെ ദേഷിക്കുന്നില്ല, അതാണ് സന്യാസം. സന്യാസം എന്ന് പറയുന്നു ആ കുശലമായ കർമ്മം എന്ന് പറയുന്നതിന് ഭാഷകാരൻ എന്താണ് പറയുന്നത്? അശോഭനം കാമ്യം കർമ്മ, കാമ്യകർമ്മങ്ങളെ ദേഷിക്കുന്നില്ല എന്നാണ്. അകുശലം കർമ്മ എന്നുള്ളതിന് രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കുന്നത് അനിഷ്ടഫലത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ. ഒരു കർമ്മം അനിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനോട് വിദ്വേഷം തോന്നുന്നില്ല എന്നാണ് രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കുന്നത്. കൂടുതൽ യോജിക്കുന്നതും ആ വ്യാഖ്യാനമാണ്. പക്ഷേ പറയുന്നത് അകുശലം എന്ന് വെച്ചാൽ കാമ്യം, കാരണം അത് സർവകർമ്മ സന്യാസം എന്നുള്ള ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതാണത്. അകുശലം എന്ന് പറയുന്നതിന് കാമ്യം എന്നുള്ളത്. അപ്പോൾ ഇവിടെ സന്യാസിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ശരിയായിരിക്കുന്നു. എന്താണ്? അനിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് ദേഷ്യിക്കുന്നില്ല, ദേഷ്യമില്ല മനസ്സ്. കാരണം സന്യാസിയുടെ മനസ്സിൽ രാഗദ്വേഷങ്ങളില്ലല്ലോ. ഒരു കർമ്മം അനിഷ്ടഫലത്തെ ഉണ്ടാക്കുന്നുവെന്ന് കരുതി അതിനെ ദേഷ്യിക്കേണ്ട കാര്യമില്ല. അനിഷ്ടഫലത്തെ ഉണ്ടാക്കുന്ന കർമ്മത്തിന്റെ കുറ്റമാണോ? അല്ല, അതിനെ ദേഷ്യിക്കുന്നില്ല. ശരീരാരംഭദ്വാരേണ സംസാര കാരണം കിമനേനമിത്യവും. ഭാഷകാരം പറയുന്നതാണ് കാമ്യകർമ്മങ്ങൾ, അങ്ങനെ വ്യാഖ്യാനിക്കാം. ശരീരാരംഭത്തിലൂടെ അത് സംസാരത്തിന് കാരണമാണ് എന്നിങ്ങനെ പറഞ്ഞ് കർമ്മത്തോട് ദേഷ്യമില്ല, വിദ്വേഷമില്ല എന്ന് പറയുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നവനും കർമ്മത്തെ വെറുത്തിട്ടില്ല, വിദ്വേഷം കൊണ്ടല്ല. വെറുപ്പല്ല എന്നർത്ഥം. ത്യാഗത്തിന് അത് സംഘഫലത്യാഗമായാലും ശരി കർമ്മത്യാഗമായാലും ശരി, ഭാഷകാരനുസരിച്ച് അത് കർമ്മത്യാഗമാണ് അല്ലെങ്കിൽ സംഘഫലത്യാഗമാണ്. ത്യാഗത്തിന് ഒരിക്കലും ഹേതു വെറുപ്പല്ല, വിദ്വേഷമല്ല എന്നർത്ഥം. സന്യാസത്തിനൊരിക്കലും വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ്, മനസ്സിന്റെ ദ്വേഷം അതൊരിക്കലും കാരണമല്ല. ദോഷമെന്ന് പറയും ദോഷദൃഷ്ടി, അത് വേറെ, ദ്വേഷം വേറെ. സന്യാസത്തിന് കാരണം ദോഷദൃഷ്ടി എന്ന് പറയും, അത് വേറെയാണ് വിഷയം. വിഷയങ്ങളിലുള്ള ദോഷത്തെ മനസ്സിലാക്കുന്നു, എന്നിട്ടത് വേണ്ടെന്ന് വയ്ക്കുന്നു. എങ്ങനെ മമത, ലൗകിക ബന്ധങ്ങൾ, അതിനൊക്കെ ദോഷങ്ങളുണ്ട്. അത് ദ്വേഷമല്ല, വെറുപ്പല്ല, വിദ്വേഷമല്ല. രണ്ടും രണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്, ദ്വേഷമില്ല, കർമ്മത്തെ ദ്വേഷിക്കുന്നില്ല എന്നാണ് സന്യാസം. കുശലെ ശോഭനെ നിത്യേ കർമ്മണി, കുശല കർമ്മങ്ങളിൽ. അതിന് ഭാഷ്യകാലം പറയുന്നത് നിത്യകർമ്മമാണ്. രാമാനുജാചാര്യൻ പറയുന്നത് ഇഷ്ടകർമ്മങ്ങൾ എന്നാണ്. അപ്പൊ ശോഭനമായ നിത്യകർമ്മങ്ങളിൽ സത്വശുദ്ധി, ജ്ഞാനോത്പത്തി, തന്നിഷ്ഠാഹേതുത്വേന മോക്ഷകാരണമിതി ഇത്യവനുഷജ്യത. നിത്യകർമ്മങ്ങൾ എങ്ങനെയാണ്? സത്വശുദ്ധി ഉണ്ടാക്കുന്നു, ജ്ഞാനോത്പത്തി ഉണ്ടാക്കുന്നു, ജ്ഞാനനിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ സന്യാസം വന്നു, ഇതെല്ലാം അത് ഹേതുവായിത്തീരുന്നു, അങ്ങനെ ഇത് മോക്ഷത്തിന് കാരണമാണ് എന്നിങ്ങനെ ചിന്തിച്ചതിനോട് ആസക്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടമായ ഒരു കർമ്മങ്ങളല്ല അത് നിത്യം എന്ന് പറയുന്നില്ല. ഏത് കർമ്മമായാലും ശരി, ഇഷ്ടമായ കർമ്മങ്ങളിലോട് മമത, ആസക്തി ഉണ്ടാകാതിരിക്കുക, അത് സന്യാസിയുടെ താല്പര്യമാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അതിനോട് ആസക്തിയുള്ളത്. അതാണ് ഭഗവാൻ പറയുന്നത്, നിയതം കർമ്മ ചെയ്യണോ. നിയതം കർമ്മം എന്ന് പറയുമ്പോൾ എന്താണോ, നിത്യകർമ്മം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ അത് സങ്കുചിതമായ അർത്ഥമായി പോകും, പഴയ അർത്ഥമായി പോകും. പ്രാപ്തമാകുന്ന കർമ്മങ്ങൾ, ആ പ്രാപ്തമാകുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്റെ വ്യക്തിനിഷ്ഠമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായിട്ടല്ല. അവിടെ വ്യക്തിപരമായ ഇഷ്ടത്തിനല്ല അവിടെ പ്രാധാന്യം. ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ വ്യക്തിപരമായി നമുക്ക് ഇഷ്ടം തോന്നിയതായിരിക്കത്തില്ല, എന്നാലും അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് വെറുപ്പ് വരും, വെറുപ്പ് വരാതെ ചെയ്യണം. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗുരു നിർദ്ദേശിക്കുന്ന കർമ്മം പോലും തനിക്ക് അനിഷ്ടമായി തോന്നും. അനിഷ്ടമായതുകൊണ്ട് നമ്മൾ ആ കർമ്മം മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഇഷ്ടമുള്ള കർമ്മങ്ങൾ, നമുക്കിഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യും. നമുക്കിഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ പറയും എന്താണ്, ഇതാണ് കർമ്മയോഗം, ഞാൻ ഗുരുവിന് സമർപ്പിച്ച് കർമ്മം ചെയ്യുന്നു. അപ്പൊ ഗുരു നിർദ്ദേശിച്ച കർമ്മമല്ല ചെയ്യുന്നത്, തനിക്കിഷ്ടമുള്ള കർമ്മമാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിനെ ഗുരുവിന് സമർപ്പിച്ച് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? ആ കർമ്മം നമുക്ക് കർമ്മയോഗം ആക്കി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന എന്താണ്, കുശല നാനുഷജ്ജത, തന്റെ ഇഷ്ടത്തോടു കൂടി ആയിരിക്കത്തില്ല, ആയിരിക്കരുത് കർമ്മം ചെയ്യുന്നത്. എന്നാൽ അനിഷ്ടവും ആകരുത്. അപ്പൊ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും സ്വതന്ത്രനായി നിയതമായ കർമ്മങ്ങൾ, തനിക്ക് നിശ്ചയിക്കപ്പെട്ടതെന്ന് ബോധ്യപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഗുരു നിർദ്ദേശിക്കുന്ന കർമ്മം അത് തനിക്ക് നിശ്ചയിച്ചതാണെന്ന് ഗുരുവിൽ വിശ്വാസമുള്ളവനാണ്, ബോധ്യമുള്ളവനാണെങ്കിൽ അത് ചെയ്യും. ഈ തത്വത്തെ അറിഞ്ഞിട്ടുള്ളവനാണെങ്കിൽ അത് തൽക്കാലം തനിക്ക് അനിഷ്ടമായിരിക്കും, ക്ലേശത്തെ ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിലും അത് ചെയ്യും. കാരണം എന്തുകൊണ്ട്? അവിടെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം. യോഗിക്ക് അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ വരാൻ പാടില്ല. അതാണ് എന്റെ പ്രായോഗികമായ നിലപാട്. അതാണിവിടെ ഭഗവാൻ പറയുന്നത്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അയാൾ നേരെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായും അയാൾക്കും അവിടെ ഒരു ഗുരുവിന്റെ ആവശ്യം ഉണ്ടാവും. അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെ നിശ്ചയിക്കും? ഒരാൾക്ക് സ്വയം തന്റെ മുമ്പിൽ വരുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് ഇത് തനിക്ക് കർത്തവ്യമാണെന്ന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യാം. അപ്പൊ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ തനിക്ക് അനിഷ്ടമാണെന്ന് പറഞ്ഞ് കർമ്മത്തെ മാറ്റിവെക്കാനോ മാറ്റിയെടുക്കാനോ കർമ്മത്തോട് വിദ്വേഷം തോന്നാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകത്തില്ല. അല്ലെങ്കിൽ അവൻ സ്വയം കഴിവുള്ളവനായിരിക്കണം, എങ്ങനെ ഇതാണ് എന്റെ ഇഷ്ടം, ഇതാണ് എന്റെ അനിഷ്ടം എന്ന് സ്വയം ബോധ്യപ്പെടാൻ ഉള്ള വിവേകമുള്ളവനായിരിക്കണം. ഏതായാലും ശരി, നിയതമായ കർമ്മങ്ങളിൽ ഇഷ്ടാനിഷ്ട ബുദ്ധി കൂടാതെ തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങനെ വരുമ്പോൾ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുകയാണോ എന്ന് ചോദിക്കും. നിഷിദ്ധമായ കർമ്മങ്ങളല്ല, കാരണം അത് അനിഷ്ടകർമ്മങ്ങളാണ്. അപ്പൊ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യാനല്ല പറയുന്നു. തനിക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ സ്വധർമ്മമായി തനിക്ക് അനുഷ്ഠിക്കാൻ കഴിയുമെന്നുള്ള കർമ്മങ്ങൾ, സ്വധർമ്മം എന്നുള്ള മറക്കാൻ പാടില്ല. അങ്ങനെയുള്ള ധർമ്മങ്ങളിൽ അനുകൂല പ്രതികൂല ഭാവം ഇല്ലാതെ, ഇഷ്ടാനിഷ്ട ചിന്തകളില്ലാതെ, അങ്ങനെയുള്ളൊരു ആസക്തി മനസ്സിലുണ്ടാക്കാതെ, ഇഷ്ടം എന്നുള്ള തരത്തിൽ ഒരാസക്തി, അനിഷ്ടം എന്നുള്ള തരത്തിൽ ഒരു വിദ്വേഷം, ഇത് രണ്ടും മനസ്സിലുണ്ടാക്കാതെ ചെയ്യുന്നു എന്നാണ്. തത്രാപി പ്രയോജനം അവശ്യൻ അനുഷംഗം പ്രീതിം നഗരോതി, ഇഷ്ടമായാലും പ്രീതി ഉണ്ടാക്കുന്നില്ല. കഹപുനരസൗ ആരാണിവൻ ത്യാഗി, അവനാണ് ത്യാഗി, കർമ്മയോഗി എന്നർത്ഥം. അവൻ തന്നെയാണ് കർമ്മസന്യാസി. ഇവിടെ കർമ്മസന്യാസി എന്നും കർമ്മയോഗി എന്നും പറഞ്ഞാൽ ഒന്ന് തന്നെ, രണ്ടല്ല. കർമ്മയോഗത്തിന്റെ ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഗീതാകാരന്റെ ദൃഷ്ടിയിൽ, ഭാഷ്യകാരന്റെ ദൃഷ്ടിയിലാണ് ഞാൻ പറയുന്നത്. പൂർവോക്തേന സംഘഫല പരിത്യാഗേന തദ്വാൻ ത്യാഗി, ആ സംഘഫല പരിത്യാഗത്തിലൂടെ അവനാണ് ത്യാഗി. കർമ്മണി സംഘം തയ്ക്കുക തദ്ഫലം ച നിത്യകർമാനുഷ്ഠായി സത്യാഗി, കർമ്മത്തിലുള്ള സംഘത്തെയും ഫലത്തെയും തയ്ച്ചിട്ട് നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൻ അവനാണ് ത്യാഗി, അവനാണ് സന്യാസി. അടുത്ത ത്യാഗി എന്നും സന്യാസി എന്നും പറയുന്ന ഒരേ അർത്ഥത്തിൽ തന്നെ പറയും. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ആണെന്ന് പറയും, ത്യാഗിയും സന്യാസിയും ഒന്ന് തന്നെ, രണ്ടല്ല. എന്താണ് ത്യാഗം, എന്താണ് സന്യാസം എന്നാണ് ചോദിച്ചത്. അതിന് അർജുനോട് പറയുന്നു, രണ്ട് രണ്ടായി ധരിക്കണ്ട, രണ്ടും ഒന്ന് തന്നെ, ഇത് തന്നെ സന്യാസി. അവൻ സത്വസമാവിഷ്ടനാണ്, നമ്മുടെ ഗുണാതീതനെ കുറിച്ച് ഇനി പറയും. ഗുണാതീതൻ എന്ന് പറയുമ്പോൾ, സ്ഥിതപ്രജ്ഞൻ എന്നെല്ലാം പറയുമ്പോൾ അതിന്റെ അർത്ഥം അവനിൽ സത്വഗുണമില്ലെന്നല്ല, അവനിൽ ഗുണമെന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്ന സത്വഗുണം തന്നെയാണ് രജസ്തമസിനെയൊക്കെ അപേക്ഷിച്ച്. കാരണം എന്തുകൊണ്ട്? സത്വ സഞ്ജായതി ജ്ഞാനം, ജ്ഞാനം സത്വഗുണത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. പക്ഷേ അവൻ ഗുണത്തിന്റെ തലത്തെ അതിക്രമിച്ചിരിക്കുന്നു. ആത്മനിഷ്ഠയിൽ എന്താണ്, മായാകാര്യങ്ങളായിരിക്കുന്ന ഗുണങ്ങളെ അല്ലെങ്കിൽ ഗുണത്തിന്റെ പരിണാമങ്ങളെയൊക്കെ അവൻ അതിജീവിച്ചിരിക്കുന്നു. അതിനോട് അവന് ആസക്തിയില്ല, അസംഗനായിരിക്കുന്നു. അതാണ് ഗുണാതീതനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ കർമ്മസന്യാസി അല്ലെങ്കിൽ കർമ്മയോഗി, അവൻ സത്വസമാവിഷ്ടനായിരിക്കുന്നു. അവന് സത്വമാണ് അധികരിച്ചിരിക്കുന്നത്, അധികമായി നിൽക്കുന്നത്. അവനാണ് യഥാർത്ഥത്തിലുള്ള സന്യാസി, നിത്യകർമാനുഷ്ഠായി സത്യാഗി എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് അജ്ഞനായ യോഗിയെ കുറിച്ച് പറയുന്നു. ശ്ലോകത്തിൽ പറയുന്നില്ല, ഭാഷ്യത്തിൽ എത്തു അധികൃത, അധികൃതം എന്ന് വെച്ചാൽ അജ്ഞാനി, അങ്ങനെ തുടങ്ങിയത് വ്യാഖ്യാനിക്കുന്നു. ഇപ്രകാരമുള്ള ആ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അധികൃതൻ എന്ന് വെച്ചാൽ കർമാധികാരി, കർമാധികാരി എന്ന് വെച്ചാൽ അജ്ഞൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ ഓർമ്മ വേണം. നദ്വേഷ്ടി അകുശലം കർമ്മ കുശലേന്നനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയഃ നഹി ദേഹഭൃതാ ശക്യം തക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയതേ. ശരി. ഓം ശാന്തി ശാന്തി ശാന്തി.